ഉപപദ്ധ്യതേച്ച അത്ര ഈദൃശ ഏവ സംബന്ധോ നാന്യാദൃശ്. സ്വം അപീതോ ഭവതി ഇതിഹി സ്വരൂപ സംബന്ധം ഏനം ആമനന്തി സ്വരൂപസ്യ ച അനപായിത്വാത്. മുമ്പ് പറഞ്ഞ സ്വം അപീതോ ഭവതി എന്ന് പറഞ്ഞത് കൊണ്ട് ആത്മാവിന് ബ്രഹ്മവുമായിട്ടൊരു സംബന്ധമുണ്ട്, ആത്മാവിൽ നിന്ന് അന്യമായിട്ടൊന്നും എന്തോ ഒന്നുണ്ട്, അല്ലെങ്കിൽ ബ്രഹ്മത്തിന് അന്യമായിട്ടുണ്ട്, നമുക്ക് പിന്നെ സംബന്ധം എങ്ങനെ ഉണ്ടാകും? ഇതെല്ലാം പൂർവപക്ഷമാണ് എന്ന് പറയുന്നു. ഉപപദ്ധ്യ തേജ യുക്തി ഉണ്ട്. ഈദൃശേവ സംബന്ധവും ഞാൻ ഇതുവരെ പറഞ്ഞ രീതി അവിടെ താദാത്മ്യ സംബന്ധമാണ്, തസ്വരൂപമാണ്. ജീവൻ, പ്രാണൻ, ആത്മാ, ഈ ശബ്ദങ്ങളൊക്കെ കൊണ്ട് പറയുന്ന ആ തത്വത്തിന് പരമാർത്ഥ തത്വവുമായിട്ടുള്ള ബന്ധം താദാത്മ്യമാണ്, രണ്ടില്ല. സ്വം അപീതോ ഭവതി ഇതിഹി സ്വരൂപ സംബന്ധം ഏനം ആമനന്തി. സ്വരൂപ സംബന്ധത്തെ കുറിച്ചാണ് പറയുന്നത്, താദാത്മ്യ സംബന്ധം. സ്വരൂപം തന്നെ രണ്ടില്ല. സ്വരൂപസജാനപായിത്വ, സ്വരൂപത്തിന് ഒരിക്കലും മാറ്റം വരുന്നില്ല. ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും സ്വരൂപം അനപായിയാണ്. അനപായിയായ സ്വരൂപത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്നുവെച്ചാൽ നരനഗര ന്യായന സംബന്ധവും ഘടത്തെ, നേരത്തെ പറഞ്ഞത് നരനഗരത്തെ പ്രാപിക്കുന്നത് പോലെ ആ ന്യായം ഇവിടെ യോജിക്കത്തില്ല. ജീവൻ ബ്രഹ്മത്തെ സുഷുപ്തിയിൽ പ്രാപിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഉപാധികൃത സ്വരൂപ തിരോഭാവാത്ത് സുമപീതോ ഭവതി ഇതിബുദ്ധി. ഉപാധികൃതമായ സ്വരൂപം, അതാണ് ജാഗ്രതത്തിലെയും സ്വപ്നത്തിലെയും സ്വരൂപം. അതിൻ്റെ തിരോഭാവം അത് അപ്രത്യക്ഷമാകുന്നു, അതാണ് സുഷുതി പറയുന്നത്. അവിടെ രണ്ടിനെ പറയുന്നില്ല, ഏതെങ്കിലും തരത്തിൽ ഒന്നും മറ്റൊന്നിനോട് ബന്ധിക്കുന്നതിനെ കുറിച്ച് പറയുന്നില്ല. ജാഗ്രതത്തിലെ ജീവഭാവം, സ്വപ്നത്തിലെ ജീവഭാവം രണ്ടും ഉപാധികൃതമാണ്. ആ സ്വരൂപം, ഉപാധികൃതമായ ജീവഭാവം, അതിൻ്റെ തിരോഭാവം, അത്രയേ ഉള്ളൂ. അത് അപ്രത്യക്ഷമാണ്. ഉപാധികൃതമായത് ഉപാധി ഉള്ളിടത്തോളം ഉണ്ടാകും, കാരണം ഉപാധി ഉണ്ടാവും. ഉപാധി ഇല്ലാതാവുമ്പോൾ അതും ഇല്ലാതാവുന്നു. അപ്പൊ സുഷുപ്തിയില്ലാതാണ് സംഭവിക്കുന്നത്. ജാഗ്രതത്തിലും സ്വപ്നത്തിലും ഉപാധികൃതമായ ജീവഭാവമാണുള്ളത്. ഉപാധി എന്ന് പറയുന്നത് മുഖ്യമായ ഉപാധി അവിദ്യ. സുഷുപ്തിയിൽ ആ വിദ്യ ഇല്ലാതാകുന്നു, ഉപാധികൃതമായ ജീവഭാവം ഇല്ലാതാകുന്നു. അതാണ് താദാത്മ്യ സംബന്ധം എന്ന് പറയുന്നത്. ഉപാധികൃത സ്വരൂപ തിരോഭാവ, ഉപാധികൃതമായ സ്വരൂപം എന്ന് പറയുന്നത് ജീവഭാവം. അതിൻ്റെ തിരോഭാവം എന്ന് വെച്ചാൽ അതാണ് അപ്രത്യക്ഷമാണ്. ഓരോ ജീവന്മാരുടെയും അനുഭവമാണ്. ജാഗ്രതത്തിലെ ജീവഭാവം, സ്വപ്നത്തിലെ ജീവഭാവം ഇതെല്ലാം സൃഷ്ടിയിൽ തിരോഭവിക്കുന്നു. അതുകൊണ്ട് സ്വ അപീതോ ഭവതി ഇവിടെ വിലയിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉപദ്ധ്യത, അതിന്റെ യുക്തി ഇതാണ്. അതായത് ഒന്ന് മറ്റൊന്നിനോട് വിനയിക്കുകയല്ല, ഇവിടെ രണ്ടില്ല. തഥാ ഭേദോപിന്ന അന്യാദൃശ്യ സംഭവതി. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ഭേദകൽപ്പന, സുഷുപ്തിയിൽ ഉപാധി തിരോഭവിച്ചു, ജാഗ്രതത്തിൽ അങ്ങനെയുള്ള ഉപാധിയുണ്ട്. ഉപാധികൃതമായ ഭേദം എന്ന് പറയുന്നതോ അതും വാസ്തുഭേദമല്ല, അന്യാദൃശ. ഉപാധി കൊണ്ടൊരു വാസ്തുഭേദം സംഭവിക്കുന്നില്ല. ജീവൻ, ജാഗ്രതത്തിലെ ജീവൻ, സ്വപ്നത്തിലെ ജീവൻ, സുഷുപ്തിയിലെ പരമാത്മാവ്, അങ്ങനെ ഒരു ഭേദമില്ല. അതും ഉപാധികൃതം തന്നെ, വാസ്തവമല്ല. അതിന് ആ ഭേദോപിന്ന നിരവധി ശ്രുതികളിൽ ഏക ഈശ്വരത്വത്തെ കുറിച്ച് പറയുന്നതിന് വിരോധം വരും. ഭേദം ഉപാധികൃതമാണ്, അത് അസത്യമാണ്. ഇതാണ് അദ്വൈത സിദ്ധാന്തത്തിന്റെ മുഖ്യമായ കാര്യം. തഥാച ശ്രുതേര് ശ്രുതിർ ഏകസ്യ പ്യകാശസ്യ സ്ഥാനകൃതം ഭേദവിപദേശ ഉപാധി. അങ്ങനെയാണെങ്കിൽ എന്തിനത് പലത് പറയുന്നു ശ്രുതി എന്ന്? ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, ഇങ്ങനെയുള്ള ഭേദങ്ങൾ പറഞ്ഞ് അത് ഉപാധികൃതമെന്ന് പറഞ്ഞ് വാസ്തവത്തിൽ അഭേദമാണ്. എന്തിനിങ്ങനെ പറയുന്നു, വളച്ചു കെട്ടി പറയുന്നു? ശ്രുതി പറയുന്ന അനുഭവത്തെയാണ്, കൃത്രിമമായി പറയുന്ന. പരമാർത്ഥം ഏകമാണെങ്കിലും ജീവന്റെ അനുഭവം ഇങ്ങനെ പലതായിട്ടാണ്, ജാഗ്രതയായും സ്വപ്നമായും സുഷുപ്തിയായിട്ടുമാണ്. അപ്പൊ ആ അനുഭവത്തെ അനുവാദം ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ, ആ അനുഭവത്തെ ഏറ്റുപറയുന്നു. അല്ല, ശ്രുതി പുതിയൊരു കാര്യത്തെ അവിടെ പറയുകയില്ല. അതൊരു ഉദാഹരണം പറയുന്നു, ആകാശത്തെക്കുറിച്ച് പറയുന്നു പോലെ. തഥാ ശ്രുതി ഏകസ്യ പ്യകാശസ്യ, ആകാശം ഏകമാണെങ്കിലും സ്ഥാനകൃതം ഭേദോപദേശോപാധി. ഒരു ആകാശത്തിൽ തന്നെ സ്ഥാനകൃതമായ ഭേദത്തെ പറയുന്നു, സ്ഥാനം കൊണ്ടുവരുന്ന ഭേദം. യോയം ബഹിർദ്ധ പുരുഷാദ് ആകാശ ചാന്തോക്യത്തിൽ ഗായത്രി ഉപാസനയെക്കുറിച്ച് പറയുന്ന പ്രകരണത്തിലാണ് ഇത് പറയുന്നത്. ജാഗ്രത അവസ്ഥയിൽ ഒരാകാശമുണ്ട്, അത് ഈ ജീവൻ അനുഭവിക്കുന്ന ആകാശമാണ്. ബഹിർദ്ധ ബാഹ്യമായി കാണുന്ന ആകാശം. ജാഗ്രതത്തിലെ സുഖദുഃഖ അനുഭവങ്ങൾക്കെല്ലാം ആധാരമായിരിക്കുന്ന ഈ ബാഹ്യാകാശമാണ്, കാരണം അവിടെയാണ് വിഷയങ്ങൾ. വിഷയങ്ങളെ അനുഭവിച്ചുകൊണ്ടാണ് ജീവൻ സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നത്. അതുകൊണ്ട് പുരുഷനൊരു ബാഹ്യാകാശമുണ്ട്, പുറമേ കാണുന്ന ആകാശം. പിന്നെ പറയുന്നു യോയം അന്തപുരുഷാകാശം, ഇനി പുരുഷന്റെ ഉള്ളിലൊരാകാശമുണ്ട്, അത് സ്വപ്നത്തിലെ ആകാശം. സ്വപ്നത്തിലും സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നുണ്ട്, പക്ഷെ ജാഗ്രതത്തിലേതുപോലെ അത്രയും തീക്ഷ്ണമായിട്ടല്ല. ജാഗ്രതത്തിലെ സുഖദുഃഖാനുഭവങ്ങളാണ് ഒരുവനെ കൂടുതൽ അലട്ടുന്നത്, സ്വപ്നത്തിലെ അല്ല. അത് അന്തപുരുഷ ആകാശം, പുരുഷന്റെ ഉള്ളിലുള്ള ആകാശമാണ്. ആകാശം ഒന്നേ ഉള്ളൂ, എന്നാലും പുരുഷന്റെ ഉള്ളിലൊരാകാശം. അവിടെ വിഷയങ്ങൾ വരുന്നു, അത് അനുഭവിക്കുന്നു, പക്ഷെ അത് ക്ഷണികമാണ്, പോകുന്നു. എന്നാലും അവിടെ ആകാശത്തെ ബാഹ്യമായ ആകാശം, ഉള്ളിലുള്ള ആകാശം ഒന്ന് രണ്ടായി തിരിക്കും. യോയം അന്തർഹൃദയ ആകാശ, ഇനി മൂന്നാമതൊരാകാശത്തെ കുറിച്ച് പറയുന്നു, സുഹൃത്തിലാകാശം. തസ്മിൻ ചേതേ, ആ സുഹൃത്തിലാകാശത്തിലാണ് ജീവൻ ഉറങ്ങുന്നത്. ആകാശം പരമാത്മാവ് തന്നെ എന്ന് പറയും. അവിടെ എന്താണ്? മൂന്നാമതൊരാകാശത്തെ കുറിച്ച് പറയും. ഉള്ളിൽ സുഷുപ്തിയിൽ ഒരാകാശം, പിന്നെ സ്വപ്നത്തിൽ വരുമ്പം മറ്റൊരാകാശം, ജാഗ്രതത്തിൽ വരുമ്പം വേറൊരാകാശം, ഇങ്ങനെ ഏകമായ ആകാശത്തെ തന്നെ പല രീതിയിൽ പറയുന്നു. അങ്ങനെ പറയാമെങ്കിൽ ഏകമായ ബ്രഹ്മത്തെ തന്നെ പലതായും പറയാം. അതിൽ കവിഞ്ഞ് ബ്രഹ്മത്തിനപ്പുറം ഒരു ബ്രഹ്മം അങ്ങനെ ഒന്നില്ല. ഇവിടെ യുക്തി കൊണ്ട് ഇതിനെ വിചാരം ചെയ്ത് നിർണയിക്കുകയാണ്. അല്ല, ഇതൊന്നും ഒരു വെളിപാടല്ല. ഉപദേശ യുക്തി കൊണ്ടും എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞ ശ്രുതി, ആ ശ്രുതിക്ക് അനുകൂലമായ യുക്തി. അപ്പോ ശ്രുതിയിലൂടെ ബോധിക്കുക, ശ്രുതിയെ സഹായിക്കുന്ന യുക്തിയുണ്ട്, യുക്തിയിലൂടെയും ബോധിക്കുക. എന്ത്? ബ്രഹ്മത്തിനപ്പുറം വേറൊരു ബ്രഹ്മമില്ല, അല്ലെങ്കിൽ മറ്റൊന്നുമില്ല എന്നുള്ളത്. അന്യം പോലെയുള്ള സന്ദർഭം അനുസരിച്ച് എന്ത് അന്യാദൃശം എന്ന് പറയുന്നുണ്ട് എടുക്കാം. ഈദൃശേവസം എന്ന് മുമ്പ് പറഞ്ഞില്ലേ? ഈദൃശം എന്ന് വെച്ചാൽ ഇതുവരെ പറഞ്ഞനുസരിച്ച് താതാത്മ്യ സംബന്ധം, അന്യാദൃശ്യ മറ്റു തരത്തിൽ ഉള്ള ഏതെങ്കിലും സംബന്ധം, ദ്വൈതികളും മറ്റും പറയുന്ന പോലെയുള്ള സംബന്ധം ജീവനും പരനുമായിട്ടില്ല. വാസ്തവ സംബന്ധം ഇല്ല. മറ്റു തരത്തിൽ വാക്കിന്റെ അർത്ഥം മറ്റൊരിടത്ത് കാണാത്തതെന്നല്ലേ? മറ്റൊരിടത്ത് കാണാത്തതെന്നല്ലേ അർത്ഥം? സ ഇവ ദൃശ്യത താദൃക്. താദൃക് ശബ്ദം പഠിച്ചിട്ടുണ്ട്. എന്താണ് സൂത്രം? പഠിച്ചതാണ്. എന്താണ്? ഇങ്ങോട്ട് ചോദിച്ചാൽ അങ്ങോട്ടും ചോദിക്കും. സൂത്രം തദാദിഷു ദൃശ്യേ അനാലോചന കഞ്ച കേട്ടിട്ടുണ്ടോ? താദൃശ, യാദൃശ, അന്യാദൃശ എല്ലാം തദാദികൾ പെടുന്നതാണ്. തദാദികൾ ബോധമായിരിക്കുമ്പോൾ ദൃശ്യധാതു നിന്ന് പ്രത്യയം വന്നു. താദൃശവും താദൃശ അങ്ങനെ വരുന്ന കാര്യങ്ങൾ പഠിച്ചാണ്. തഥാ അന്യപ്രതിഷേധാ ദൈവം സേത്വാദി വ്യവദേശാത് പരപക്ഷ ഹേതു ഉന്മധ്യ സമ്പ്രതി സ്വപക്ഷം ഹേത്വന്തരേണ വസംഹരതി. വസേതു എന്നും മറ്റും പറഞ്ഞിരിക്കുന്നുണ്ട്. ബ്രഹ്മത്തിനപ്പുറം എന്തോ ഉണ്ട് എന്ന് പറഞ്ഞതിനെ നിഷേധിച്ചിട്ട് ഉന്മഥനം ചെയ്തിട്ട് പൂർണ്ണമായി അതിനെല്ലാം നിരാകരിച്ചിട്ട് ഇപ്പോ സ്വപക്ഷം സിദ്ധാന്തം ഹേത്വന്തരേണ ഉപസംഹരതി എന്നാണ്. ഇവ സേത്വാദി ഉപദേശ പരപക്ഷ ഹേതു സേതു വ്യപദേശ സംബന്ധ ഉപദേശ അതെന്നെല്ലാം പറഞ്ഞത് പൂർവക്ഷ ഹേതുക്കളാണ്. ബ്രഹ്മത്തിനപ്പുറമുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട്. അതിനെല്ലാം ഉന്മസ്യ ഭാഷകാരൻ പറയും, ഞാനെല്ലാം നിഷേധിച്ചിട്ട്, പൂർണ്ണമായും നിഷേധിച്ചിട്ട്. സമ്പ്രതി സ്വപക്ഷം സ്വപക്ഷത്തെ ഹേത്വന്തരേണ ഉപസംഹരതി, മറ്റൊരു ഹേതുവിലൂടെ അതിനെ ഉപസംഹരിക്കുന്നു. തഥാ അന്യപ്രതിഷേധം പരം വസ്തുവും തരം അസ്ഥിരിക്കുന്നു. അന്യപ്രതിഷേധം കൊണ്ടും ബ്രഹ്മണ പരം വസ്തുന്തരം, ബ്രഹ്മത്തിൽ നിന്ന് അന്യമായൊരു വസ്തു ഇല്ല എന്ന് പറയും. തഥായി സയവ അധസ്താത് അഹമേവ അധസ്താത് ആത്മൈവ അധസ്താത് സർവം തം പരാദാദ്യോ അന്യത്രാത്മന സർവം വേദ ബ്രഹ്മേ വേദം സർവം ആത്മീവേദം സർവം നിഹനാനാസ്തി കിഞ്ചന യസ്മാത് പരം അപരമസ്തി കിഞ്ചിത് തദേതദ് ബ്രഹ്മ അപൂർവ അനപരം അനന്തരം ബാഹ്യം ഇത്യവുമാദിവാക്യാനി സ്വപ്രകരണസ്ഥാനി അന്യാർത്ഥത്വന പ്രണയതും അശക്യമാനാനി ബ്രഹ്മം വ്യതിരിക്തം വസ്തുന്തരം വാരയതി. ബ്രഹ്മം വ്യതിരിക്തമായ ഒന്നുമല്ല, എന്തുകൊണ്ട് അന്യമായ എല്ലാത്തിനെയും നിഷേധിക്കും? ബ്രഹ്മ അതിരിക്തമായ എല്ലാത്തിനെയും നിഷേധിച്ച് ശ്രുതി തന്നെ, വേറെ പ്രമാണം പോരാ, ശ്രുതി തന്നെ വേണം പറയുന്നു. തഥാ അന്യപ്രതിഷേധാതപി, ബ്രഹ്മ അന്യമായതിനെ നിഷേധിച്ചിട്ട് എന്നാ ബ്രഹ്മണപരം വസ്തുന്തരം അസ്തി, ബ്രഹ്മത്തിൽ നിന്ന് അന്യമായൊരു വസ്തു ഇത് ഗമ്യതേ തഥാഹി സയേവ അതസ്ഥാ എന്ന് പറഞ്ഞു. അവൻ തന്നെയാണ് താഴെ, അവൻ തന്നെയാണ് മുകളിൽ, അവൻ തന്നെയാണ് ഇടത്ത്, അവൻ തന്നെയാണ് വടത്ത്, അവൻ തന്നെയാണ് കിഴക്ക്, അവൻ തന്നെയാണ് പടിഞ്ഞാറ്, ഇങ്ങനെ നാനാതരത്തിൽ പറയും. അഹമേവ അതസ്ഥാ ആത്മേവ അതസ്ഥാ, ആത്മാവ് തന്നെയാണ് താഴെയും മുകളിലും സർവത്ര എന്നുള്ള അർത്ഥത്തിലാണ്. സർവം താ പരാദാ യോ അന്യത്ര ആത്മന സർവം വേദ, ആത്മന അന്യത്ര സർവം വേദാസം പരാദ പരാഗുര്യ, തന്നന്യമായി ആത്മനഹ തന്നന്യമായി സർവത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ, മറ്റുള്ളതിനെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ സർവവും അവനെ നിന്ദിക്കുന്നു, തിരസ്കരിക്കുന്നു. സർവത്തെയും താനായി അറിയണം. ഇപ്പൊ തനതെന്ന് അന്യമായൊരു ബ്രഹ്മം അങ്ങനെ ഒന്നില്ല. ശ്രുതി എന്ന് പറയുന്നത് ബ്രഹ്മവേദം സർവം ആത്മവേദ സർവം ദേഹം നാനാസ്തി കിഞ്ചനാണ്. യസ്മാത് പരം ന അപരം അസ്ഥി, ഇതിനപ്പുറമായി മറ്റൊന്നില്ല. തദ്ദേത ബ്രഹ്മപൂർവനപരം അനന്തരം ബാഹ്യ, ഇതെല്ലാം വിശദീകരിച്ചാണ്. ഇത്തേവുമാതി വാക്യാനി സ്വപ്രകരണസ്ഥാനി, ബ്രഹ്മപ്രകരണത്തിലുള്ളതാണ് ഇതെല്ലാം. അന്യാർത്ഥത്വേന പറഞ്ഞതും അശക്യമാണ്, ഇതിനൊന്നും വേറെ അർത്ഥം കൽപ്പിക്കാൻ സാധ്യമല്ല. നേരിട്ട് അർത്ഥത്തെ ബോധിപ്പിക്കുകയാണ്. ബ്രഹ്മത്തിനപ്പുറം ഒരു ബ്രഹ്മം ഇല്ല. ബ്രഹ്മം വ്യതിരിക്തം വസ്തുന്തരം വാരയന്തി, ബ്രഹ്മം വ്യതിരിക്തമായ മറ്റൊന്നിനെ നിഷേധിക്കുന്നു. അപ്പൊ നിങ്ങൾ ഇത്രയും യുക്തിവാദം എല്ലാം അവതരിപ്പിച്ച് ബ്രഹ്മത്തെ സമർത്ഥിക്കുമ്പോൾ ആ ബ്രഹ്മത്തിനപ്പുറം ഇനി മറ്റൊന്നായിക്കൂടെ എന്നുള്ളൊരു ചോദ്യത്തിന് യാതൊരു പ്രസക്തിയില്ല. കാരണം ഇവിടെ ബ്രഹ്മത്തെ സമർത്ഥിച്ചത് കേവല യുക്തിയെ ആശ്രയിച്ചിട്ടല്ല, ശ്രുതി പ്രമാണത്തെ അനുകൂലിക്കുന്ന യുക്തിയെ ആശ്രയിച്ചിട്ടാണ്. അപ്പൊ ബ്രഹ്മ അതിരിക്തമായ എന്തെങ്കിലും ഒന്നിനെ സമർത്ഥിക്കണമെങ്കിലും അതിന് ശ്രുതി പ്രമാണം ആവശ്യമാണ്. അതില്ല, ഇല്ല എന്ന് മാത്രമല്ല അതിരിക്തമായ ഒന്നുമില്ല എന്ന് നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട് ശ്രുതി. അതുകൊണ്ട് യുക്തിയിലൂടെ സാറിന് ചോദിക്കുന്ന ചോദ്യം, പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടികർത്താവ് വേണമെങ്കിൽ സൃഷ്ടികർത്താവിന് ഒരു സൃഷ്ടികർത്താവ് വേണ്ടേ എന്നുള്ള ചോദ്യത്തിന് കുത്തർക്കമാണ്, യാതൊരു നിലനിൽപ്പുമില്ല. താങ്കൾ പറയുന്നു സർവാന്തര ശ്രുതേശ്ചന പരമാത്മനോ അന്യോ അന്തരാത്മാവധാരീതി. സർവാത്മാവായിട്ട് പറയുന്നു ബ്രഹ്മത്തെ. സർവാത്മാവെന്ന് പറഞ്ഞപ്പോ പിന്നെ അതിനപ്പുറം എന്താ? അതിനപ്പുറം എന്ത് കൽപ്പിക്കുന്നവരെല്ലാം സർവമായി, എല്ലാത്തിൻ്റെയും സ്വരൂപമായിരിക്കും. സർവസ്വരൂപം എന്നാണ് ബ്രഹ്മത്തെ പറയുന്നത്. അതിനപ്പുറം കൽപ്പിക്കാൻ സാധ്യമല്ല. എന്നുവെച്ചാൽ മനുഷ്യന്റെ ബുദ്ധിക്ക് പരിമിതിയുണ്ടെന്നർത്ഥം. മനുഷ്യൻ എന്ത് ചിന്തിച്ചാലും ആ പരിമിതിയെ അംഗീകരിച്ചുകൊണ്ട് ചിന്തിക്കാൻ പറ്റും. ഇപ്പൊ സർവാത്മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറം അങ്ങനെ ചിന്തിക്കും? സർവത്തിനും അപ്പുറമൊന്നും കൽപ്പിക്കാൻ കഴിയില്ല. ബുദ്ധി കൊണ്ട് അതിനെ വിഷയമാക്കാൻ കഴിയത്തില്ല എന്ന് പറയുന്നതാണ്. ബുദ്ധിക്കും പരിമിതിയുണ്ട്. അതുകൊണ്ട് പരമാവധി അതിന് പറയുന്നത് ഇങ്ങനെയാണ്, സർവാന്തരമാണ്, സർവസ്വരൂപമാണ്. അതുകൊണ്ട് ബ്രഹ്മാതിരിക്തമായൊന്നുമില്ല. അനേന സർവഗതത്വം ആയാമശബ്ദാദിപ്യം അനേന സേത്വാദി ഉപദേശം നിരാകരണേന അന്യപ്രതിഷേധ സമാശ്രയണേന ച സർവഗതത്വം പ്യാത്മനസിദ്ധം ഭവതി. അന്യമായി ഒന്നുമില്ലാന്ന് മാത്രമല്ല, അത് സർവവ്യാപിയാണ്. ഇനി ഒരാൾ പറയുന്നത് അവിടെ ആത്മാവിൽ നിന്ന് അന്യമായി ഒന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെയും ആത്മാവിനെ കുറിച്ച് അവിടെ സംസാരിക്കും. നമ്മൾ എന്തിനാണോ ആത്മാവിൽ നിന്ന് അന്യമായി കണ്ടത് അതിൻ്റെ ആത്മാവിനെയാണ് ഇവിടെ പറയുന്നത്. പിന്നെ അതെങ്ങനെ ആത്മാവിൽ നിന്ന് അന്യമാകും? ഒന്നിന് ആത്മാവിൽ നിന്ന് അന്യമാകാൻ കഴിയില്ല. കാരണം ആത്മാവെന്ന് പറഞ്ഞ സ്വരൂപം സർവത്തിൻ്റെ സ്വരൂപമാണ്. എന്തുകൊണ്ടത് സർവവ്യാപിയാണ്? സർവവ്യാപിയായ ഒന്ന് ആത്മാവിൽ നിന്ന് അന്യമെന്ന് എന്തിനെങ്കിലും കൽപ്പിച്ച് അവിടെയും വ്യാപിച്ചിരിക്കും. അതാണ് ആത്മാവ്, അതാണ് അതിൻ്റെ സ്വരൂപം. നമ്മുടെ യുക്തിയിലൂടെ അതൊന്നും സമർത്ഥിക്കാൻ കഴിയത്തില്ല എന്നാണ്. അങ്ങനെ സേത്വാദി വിപദേശം നിരാകരണേന, സേത്വാദി വിപദേശങ്ങളെ നിരാകരിച്ചതുകൊണ്ട് അന്യപ്രതിഷേധ സമാശ്രയണ എന്നുവെച്ച അന്യത്തെ നിഷേധിക്കുകയും ചെയ്തു. അതാണ് കഴിഞ്ഞ സൂത്രത്തിൽ പറഞ്ഞത്, തഥാ അന്യപ്രതിഷേധ സർവഗതത്വം അപ്പി ആത്മന സിദ്ധം ബോധി. ആത്മാവിന് സർവഗതത്വം സിദ്ധമായി, സർവഗതത്വം സർവവ്യാപിത്വം. അന്യഥായി തന്ന സിദ്ധി അല്ലെങ്കിൽ അത് സിദ്ധിക്കത്തില്ല. സർവഗതത്വം ഇന്ന് മുമ്പ് പറഞ്ഞ രണ്ട് ഹേതുക്കളെ കൊണ്ടും ആത്മാവ് സർവവ്യാപിയാണ് എന്ന് സിദ്ധിക്കുന്നു. സേത്വാദി വ്യവദേശേഷു ഹി മുഖ്യേഷു അംഗീക്രിയമാണേഷു പരിച്ഛേദാത്മന പ്രസജ്ജേത സേത്വാദീനം ഏവം ആത്മകത്വ. അപ്പൊ സേതു എന്നൊന്നും പറഞ്ഞതിന്റെ മുഖ്യാർത്ഥത്തെ എടുത്തെടുത്ത് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ സേതുവിന് മറുകരയുണ്ടെന്ന് വരും. ആത്മാവ് പരിച്ഛിന്നമായി സേതു, ആത്മാവ് സേതുവാണ്, അതിന് മറുകരയുണ്ട്. ആത്മാവിന്റെ മറുകരയെ കുറിച്ച് ആർക്കും ചിന്തിക്കാൻ പറ്റും? ചിന്ത അവിടെ എത്തത്തില്ല. ആത്മാവിനെ കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നു അതൊരാൾ ഗ്രഹിച്ചു കഴിഞ്ഞാൽ, എന്താണ് ആത്മാവിന്റെ സ്വരൂപം എന്നൊരാൾ ഗ്രഹിച്ചാൽ അയാൾക്ക് അതിനപ്പുറം ചിന്തിക്കാൻ കഴിയില്ല. അയാളുടെ ബുദ്ധി അതിനപ്പുറം കിടക്കത്തില്ല. അത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഈ ആത്മാവിനെ കുറിച്ച് ഉപദേശിക്കുകയും അത് കേൾക്കുകയും എന്നാൽ നിരന്തരം ആത്മാവിനെ സംബന്ധിച്ച് തത്വത്തിന് വിരുദ്ധമായ സംശയങ്ങൾ മനസ്സിൽ വരികയും ചെയ്യുന്നു. ആത്മസ്വരൂപം നിർണയിക്കാത്തതുകൊണ്ടാണ്. നിർണയിച്ചാൽ പിന്നെ അങ്ങനെ ഒരു സംശയം വരാൻ കഴിയുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലൊരു സംശയം വരുന്നു, അതുകൊണ്ട് ആത്മാവിന് എന്തോ തകരാറുണ്ട്, അല്ലെങ്കിൽ ആത്മാ നിർണയത്തിൽ എന്തോ അപാകതയുള്ളത് ധരിക്കരുത്. എന്നാലും എങ്ങനെ ശരിയാകും നിങ്ങളുടെ സിദ്ധാന്തം എന്ന് ആശങ്കിച്ചിട്ട് കാര്യമില്ല എന്നാണ് പറയുന്നത്. കാരണം അവിടെ ആത്മനിർണയം സംഭവിക്കുന്നില്ല. ആത്മാവിനെ കുറിച്ച് ബോധം ഉണ്ടാകുന്നുണ്ട്. ബോധം ഉണ്ടാകുന്നതുകൊണ്ടാണ് വിചാരം നടക്കുന്നത്. പക്ഷെ ആ ബോധം നിർണയരൂപത്തിലല്ല. അതുകൊണ്ട് സംശയങ്ങൾ വരും. അതിന് പരിഹാരം വീണ്ടും വീണ്ടും പറയും. ഇതെല്ലാം മുമ്പ് കേട്ടതാണല്ലോ. വീണ്ടും എന്തിനാ കേൾപ്പിക്കുന്നത്? എന്ന് ചോദിച്ചാൽ മുമ്പ് കേട്ടിട്ടും വിശേഷമില്ല, ഇപ്പൊ കേൾക്കുന്നോണ്ടും വിശേഷമില്ല, ഇനി കേട്ടാലും ഒട്ട് വിശേഷം ഉണ്ടാകത്തില്ല എന്നതാണ് സ്ഥിതിയെങ്കിൽ പിന്നെ വേറെ വഴിയില്ല. കേട്ടിട്ട് പ്രയോജനമില്ല എന്നെന്താ പറയുന്നത്? അങ്ങനെ കേൾവിക്കാരെ അപഹസിക്കാൻ വേണ്ടി പറയുന്നതാണ്. എന്താ കേട്ടിട്ടും സംശയം വീണ്ടും വന്നുകൊണ്ടേയിരിക്കും, സംശയം അവസാനിക്കുന്നില്ല. ചിലര് സംശയം സ്വന്തം ബുദ്ധി സാമർത്ഥ്യത്തെ വെളിപ്പെടുത്താൻ വേണ്ടി സംശയങ്ങൾ ചോദിച്ചുകൊണ്ട്, അപ്പോൾ അതിന് ഇവിടെ ശരിയായ മറുപടികൾ പറയുന്നുണ്ട്. ചിലർക്ക് അതൊരു രോഗമാണ് സംശയം. ആ സംശയ രോഗമുള്ളവർക്ക് അവർ എല്ലാത്തിനെയും സംശയിക്കും, ലോകത്ത് സർവത്തെയും. ശാസ്ത്രത്തെ സംശയിക്കും, ഗുരുവിനെ സംശയിക്കും, എല്ലാത്തിനെയും സംശയിക്കും. അവനവനെ കുറിച്ച് സംശയമായിരിക്കും. അതിന് ശാസ്ത്ര വിചാരം കൊണ്ട് കാര്യമായ പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല. മെഡിസിൻ കൊണ്ടേ ശരിയോ? അത് ഞാൻ തമാശ പറഞ്ഞതിന്റെ വാസ്തവമാണ്. ചിലരുടെ സംശയം അങ്ങനെയാണ്, തീർത്താലും തീരാത്ത സംശയമാണ്. അതിൻ്റെ അടയാളം എന്താണെന്ന് ചോദിക്കും. മെഡിസിൻ കൊണ്ട് മാറുന്ന സംശയത്തിൻ്റെ അടയാളം വ്യക്തമായിട്ട് അറിയാം. ഒരു കാര്യം അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അയാളത് ബോധ്യപ്പെടുന്നു, അതിനംഗീകരിക്കുന്നു. അതേ പറയും ശരി, പറഞ്ഞതെല്ലാം ശരിയെന്ന് ഞാൻ സമ്മതിച്ചു. പക്ഷേ എന്ന് രണ്ടാമത് ചോദ്യം വരുന്നുണ്ടെങ്കിൽ അത് മെഡിസിൻ കൊണ്ട് മാറേണ്ടത്. മറ്റങ്ങനെയല്ല, അത് അംഗീകരിക്കുന്നില്ല, അംഗീകരിക്കാതെ ചോദ്യം ചെയ്യുന്നു. നിങ്ങൾ പറയുന്നത് ശരിയല്ല, എന്തുകൊണ്ടാകാൻ എനിക്ക് യുക്തിയുണ്ട് എൻ്റെ കയ്യിൽ എന്ന് പറയുമ്പോൾ അവിടെ അയാൾ അയാളുടെ ബുദ്ധി സാമർത്ഥ്യത്തെ പ്രകടിപ്പിക്കുകയാണ്. ഇതങ്ങനെയല്ല, പറയുന്നതിനെല്ലാം അംഗീകരിക്കുന്നു. താങ്കൾ പറയുന്നതെല്ലാം 100% ശരിയാണ്. പിന്നെന്താ പക്ഷേ? പക്ഷേ എന്ന് പറഞ്ഞാൽ പ്രശ്നം തൻ്റെ ഉള്ളിലാണോ? താൻ കേൾക്കുന്ന സിദ്ധാന്തത്തിലല്ല, താൻ കേൾക്കുന്ന സിദ്ധാന്തത്തെ തകരാറുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യണം. ഇതതിനെ അംഗീകരിക്കുന്നു. അംഗീകരിച്ചിട്ട് പിന്നെ ചോദ്യത്തെ ഉന്നയിക്കുമ്പോൾ ആ ചോദ്യം എവിടെ നിന്നാണ് വരുന്നത്? വലിയ ബുദ്ധിമാന്മാരായാലും ശരി, ഇവിടെയുണ്ട്. വലിയ ബുദ്ധിമാനാണ് എന്നുള്ളതുകൊണ്ട് ഇതിൻ്റെ ബുദ്ധി ശരിയായിക്കൊള്ളണമെന്നില്ല. എന്താണ് അത്? വേറൊരു ലോകമാണ്, ഈ ലോകമല്ല. എന്നുവെച്ചാൽ നമ്മുടെ വേദങ്ങളിലൊക്കെ പറയുന്ന അങ്ങനെയാണ്, ബ്രഹ്മലോകം എന്ന് പറയുന്നത് വേറൊരു ലോകമാണ്. എനിക്ക് അത്രേ അറിയാവൂ, വേദങ്ങളിലും മറ്റും പറയുന്നു ബ്രഹ്മലോകം എന്ന് പറയുന്ന ഒരു ലോകമുണ്ടെന്ന്. അതേ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അവിടെ ഇവിടുത്തെ സംശയം ഏത് ഗണത്തിൽപ്പെടുന്നു എന്നാണ്. ശരിയായ ജിജ്ഞാസ എന്ന് പറയുന്നത് നിർണയത്തിന് ശേഷം ഇന്നത് സംഭവിക്കുന്നില്ല. തത്വത്തെ ശരിക്ക് നിർണയിക്കാതിരിക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ടും ജിജ്ഞാസ ഉണ്ടാവാം. അത് പരിഹരിക്കുന്നു, നിർണയത്തിൽ എത്തിച്ചേരുന്നു. ആ രീതിയിലാണ് ഇവിടെ പോകുന്നത്, ഇവിടുത്തെ ചർച്ചാ രീതിയിലാണ്. അന്യഥാ ഹി തന്ന സിദ്ധിയേ, ഇവിടെ രണ്ട് ഹേതുക്കൾ, സേത്വാദി വ്യുപദേശ നിരാകരണം, അന്യപ്രതിഷേധം. ഇതുകൊണ്ട് ആത്മാവിന് സർവഗതത്വം സിദ്ധമാകുന്നു, സർവഗതത്വത്തെ ഉറപ്പിക്കുന്നു. അന്യതാഹി തന്ന സിദ്ധി, അതിന്റെ യുക്തി പറയണം. അപ്പോ ചോദ്യങ്ങൾ വരുമ്പോൾ അതിനെ പരിഹരിക്കണം, പരിഹരിച്ച് നിർണയത്തിൽ എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ പരിഹാരം കൂടാതെ നിർണയത്തിൽ എത്തിച്ചേരുകയില്ല. അന്യഥാഹി തന്ന സിദ്ധേ, തത്തെന്ന് പറഞ്ഞാൽ എന്താണ്? തത്ത് സർവഗതത്വം, ആത്മന സർവഗതത്വം. മറിച്ചാണെങ്കിൽ ശ്രദ്ധിക്കത്തില്ല. എന്നുവെച്ചാൽ അതാണ് പറഞ്ഞു വന്നത്, മനസ്സിൽ ഉണ്ടാകുന്ന വികല്പങ്ങളെ നിരാകരിക്കാതെ സർവഗതത്വം സിദ്ധമാകത്തില്ല എന്ന്. എന്നുവെച്ചാൽ ആത്മാവ് സർവവ്യാപിയാണ് എന്നുള്ളത് ഒരുവന്റെ മനസ്സിലെ വികല്പങ്ങളെ നിരാകരിച്ചാലേ ശ്രദ്ധിക്കുമെന്നാണോ പറയുന്നത്? എന്നാണോ പറയുന്നതിന്റെ താല്പര്യം? അന്യതാഹി തന്ന സിദ്ധിയെ എന്താ പറയുന്നു? ചെറുവന്റെ മനസ്സിൽ വരുന്ന വികല്പങ്ങൾ, അതാണ് ഇവിടെ രണ്ട് പ്രധാന വികല്പങ്ങൾ കാണിച്ചത്, സത്വാദി വ്യുപദേശം, അന്യപ്രതിഷേധം. ഈ വികല്പങ്ങളെ നിരാകരിച്ചു കഴിഞ്ഞാലേ ആത്മാവിന്റെ സർവഗതത്വം സർവവ്യാപിത്വം ശ്രദ്ധിക്കത്തുള്ളൂ എന്നാണോ പറയുന്നത്? അതാണ് പറയുന്നത്. സർവഗതത്വം നിങ്ങളുടെ മനസ്സിൽ വികല്പങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, എത്ര വികല്പങ്ങളുണ്ടായാലും ശരി, സർവഗതത്വത്തിനെ അതൊന്നും ബാധിക്കുന്നില്ല. ഇവിടെ പറയുന്ന എന്താണ്? സർവഗതത്വത്തെ ഒരാളെ ബോധിക്കുക എന്നുള്ളതാണ്. ആത്മാവ് അങ്ങനെയാണോ ഇങ്ങനെയാണോ, ആത്മാവിന് കൊമ്പുണ്ടോ തലയുണ്ടോ വാലുണ്ടോ, ഇതെല്ലാം എന്താണ് ആത്മാവിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല, ഇതെല്ലാം തന്റെ മനസ്സിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങളെ നിരാകരിക്കുന്ന ബോധം, അതിനാണ് സർവഗതത്വം എന്നൂടെ പറഞ്ഞിരിക്കുന്നത്. ആത്മാവിന്റെ സർവവ്യാപിത്വം എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ സർവവ്യാപിത്വത്തെ കുറിച്ചുള്ള ബോധം, അതിനെയാണ്, ആ ബോധത്തിലാണ് വികല്പങ്ങളെ ദൂരീകരിക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും ആത്മാവിനൊന്നും തന്നെ സംഭവിക്കുന്നില്ല. നിങ്ങളുടെ ചോദ്യം ഏത് വഴിക്കോ പൊക്കോട്ടെ, നിങ്ങളുടെ ചോദ്യത്തിന് സമാധാനം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ആത്മസ്വരൂപത്തെ അത് ബാധിക്കുന്നില്ല. പക്ഷെ നിങ്ങളുടെ തത്വബോധത്തെ അത് ബാധിക്കുന്നു, തത്വനിശ്ചയത്തെ ബാധിക്കുന്നു. അതുകൊണ്ടിവിടെ സർവകതത്വം എന്ന സിദ്ധി എന്ന് പറഞ്ഞാൽ സർവകതത്വജ്ഞാനം, അത് വികല്പങ്ങളെ നിരാകരിക്കാതെ ശ്രോതാവിൽ സംഭവിക്കുന്നില്ല. അതാണ് ഇവിടെ പറയുന്നത്. സ്യത്വാദി വിവിധേശേഷു ഹി മുഖ്യേഷു അംഗീക്രിയമാണേഷു പരിച്ഛേദ ആത്മനഃ പ്രസജ്ജേത സ്യത്വാദീനാം ഏവം ആത്മകത്വ. ആ സേത്വാദികൾ പറഞ്ഞു എന്ന് പറയുന്നത് ശരിയാണ് ചുരുക്കിൽ, പക്ഷെ അതിന്റെ മുഖ്യാർത്ഥത്തെ എടുക്കാൻ പാടില്ല. പറഞ്ഞു അതെല്ലാം ഉപചര്യത്തെ ഗൗണമായി പറഞ്ഞിരിക്കുകയാണ്. മുഖ്യേഷു അംഗീക്രിയമാണ് യേശു ആത്മന പരിച്ഛേദ പ്രസജ്ജിത. ആത്മാവ് പരിച്ഛിന്നമാണെന്ന് വരും. ആത്മാവിന്റെ സർവവ്യാപിത്വം അത് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയത്തില്ല. സർവവ്യാപിത്വത്തെ ഹനിക്കുന്നു എന്ന് പറഞ്ഞാൽ സർവവ്യാപിത്വത്തെ ഹനിക്കാൻ ഒന്നിനും കഴിയില്ല. പക്ഷേ സർവവ്യാപിത്വത്തെ കുറിച്ചുള്ള ബോധം അതിനെ ഹനിക്കാൻ പറ്റും. ഇതവിടെയാണ് അതിന്റെ ആവശ്യമായി വരുന്നത്. അതാണ് ഇവിടെ പരിച്ഛേദം എന്ന് പറയുന്നത്. ആത്മന പരിച്ഛേദം, ആത്മാവ് പരിച്ഛിന്നമാണെന്ന് ധരിച്ചു പോകും. അങ്ങനെ ഒരു ധാരണയിൽ നിന്നുകൊണ്ടാണ് ഇവിടെ ചോദ്യം ചോദിച്ചത്. എന്താണ് ആത്മാവിനപ്പുറം? എന്താണ് വലിയ ബുദ്ധിമാനെ പോലെ കരുതി ഒരാൾ ചോദിക്കുന്ന ചോദ്യമാണ്. അത്തരം ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല എന്നാ പറയുന്നു. സിത്വാദി ഉപദേശേഷു മുഖ്യേഷു അംഗീകരിയുമാണ്. അതിനെല്ലാം മുഖ്യമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ പരിച്ഛേദാത്മന പ്രസക്തി. ആത്മാവ് പരിച്ഛിന്നമാണെന്ന്, ആത്മാവിന് പരിമിതികൾ അംഗീകരിക്കേണ്ടി വരും. സേത്വാദീനം ഏവം ആത്മകത്വം, കാരണം സേത്വാദികൾ അങ്ങനെയാണ്, പരിച്ഛിന്നങ്ങളാണ്, പരിച്ഛിന്നമായ ദൃഷ്ടാന്തങ്ങളാണ്. ആ ദൃഷ്ടാന്തങ്ങളെ അവലംബിച്ചിട്ട് ആത്മതത്വത്തെയും പരിച്ഛിന്നമായി ഗ്രഹിക്കരുതെന്നും ചുരുക്കം. തഥാ അന്യപ്രതിഷേധേപി അസതി വസ്തു വസ്തുന്തരാ വ്യാപൃതതൈരി പരിച്ഛേദവാത്മന പ്രസജ്ജേത. സേത്വാദി ഉപദേശം അതിനെ നിരാകരണത്തിലൂടെ എങ്ങനെയാണ് സർവവ്യാപിത്വം ഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അന്യപ്രതിഷേധത്തിലൂടെ എങ്ങനെയാണ് സർവവ്യാപിത്വത്തെ ഗ്രഹിക്കുന്നതെന്ന് അടുത്ത് പറയുന്നു. തഥാ അന്യപ്രതിഷേധപ്യസതി, അന്യപ്രതിഷേധം ഇല്ല എന്ന് വന്നാൽ നേഹനാനാസ്തികിഞ്ചന എന്നും മറ്റും പറയാതിരുന്നു കഴിഞ്ഞാൽ വസ്തു വസ്തുന്തരാ വ്യാവർത്തത, വസ്തുക്കളിലെല്ലാം എന്തുണ്ട്? അന്യന്യഭാവമുണ്ട്. അതാണ് വസ്തു വസ്തുന്തരാ വ്യാവൃത്തി എന്ന് പറയുന്നത്. ഭേദമുണ്ട്. പരിച്ഛേദ ആത്മന പ്രസിദ്ധ, ഭേദം എവിടെയുണ്ടോ അവിടെ പരിമിതിയുണ്ട്. എന്താണ് ആത്മാവിന്റെ സർവവ്യാപിത്വത്തെയും മറ്റും അംഗീകരിക്കാൻ ബുദ്ധി മടിക്കുന്നത്? നമ്മളിവിടെ കാണുന്നുണ്ട് ഭേദം. എന്നിൽ നിന്ന് ഭിന്നനാണ് അന്യൻ. ഇത് പ്രത്യക്ഷ സിദ്ധമായ ഭേദ അനുഭവമാണ്. പ്രത്യക്ഷമായിരിക്കുക, ഞാൻ തന്നെയാണ് അന്യനെന്ന് എങ്ങനെ പറയാൻ പറ്റും? തന്റെ സർവവ്യാപിത്വത്തെ എങ്ങനെ എനിക്ക് ബുദ്ധിയുണ്ട് ഗ്രഹിക്കാൻ പറ്റും? അതിനു വേണ്ടിയിട്ട് ഇവിടെ ശ്രുതി അവലംബിക്കുന്ന മാർഗം എന്താണ്? പരമാർത്ഥത്തിൽ അങ്ങനെ ഒരു ഭേദമില്ല എന്ന് പറയും. അതാണ് നിഷേധം, അന്യപ്രതിഷേധം. ഇങ്ങനെ നാനാതരത്തിൽ ഒരേ ഒരു തത്വത്തെ തന്നെ വിശദീകരിക്കുക, വർണ്ണിക്കുക, അതെല്ലാം ഈ നാനാതരത്തിലുള്ള അനുഭവങ്ങളുള്ളത് കൊണ്ടാണ് തന്നെ സംബന്ധിച്ച് തന്നെ. ഇപ്പം നാനാതരത്തിലുള്ള അനുഭവങ്ങളുള്ളപ്പോൾ അതിനെയൊക്കെ നിഷേധിക്കേണ്ടി വരും, വേറെ വഴിയില്ല. എന്നിട്ട് തത്വത്തെ ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് അന്യപ്രതിഷേധവും ആവശ്യമാണ്. അതാണ് അന്യപ്രതിഷേധേപ്പ്യ അസതി. അന്യപ്രതിഷേധം ഇല്ലാതെ വന്നാൽ വസ്തു വസ്തുന്തുരാ വ്യാവർത്തത്തെ, ഒരു വസ്തു മറ്റൊരു വസ്തുവിൽ നിന്നോ വ്യാവർത്തമാണ്, ഭിന്നമാണ്. ഇവിടെ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാം ഒന്നിൽ നിന്നും മറ്റൊന്ന് അന്യമാണ്. ഇത് പരിച്ഛേദയ വാദന പ്രസജ്യത. അങ്ങനെ വരുമ്പോൾ തനി താൻ പരിച്ഛിന്നനായി പോകും. തനിക്ക് അന്യനിൽ നിന്നുള്ള ഭേദം പ്രത്യക്ഷ സിദ്ധമാണ്. എന്നിട്ട് താൻ സർവവ്യാപിയാണ് എന്നെല്ലാം പറഞ്ഞാൽ അങ്ങനെ ശരിയാണ്. അതുകൊണ്ടല്ലേ ആൾക്കാർ കേട്ടിട്ടും പരാതി പറയുന്നു, എനിക്ക് ഞാൻ തന്നെയാണ് സർവവും എന്നുള്ള അനുഭവം ഉണ്ടാകുന്നില്ല. അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവണം. ചിലരൊക്കെ അവകാശപ്പെടുന്നുണ്ട് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടെന്ന്, ഞാൻ തന്നെയാണ് അന്യനും എന്നൊരു അനുഭവം ഉണ്ടെന്ന് പറയുന്നു. എന്താ അനുഭവം? അനുഭവ ശബ്ദത്തിന്റെ അർത്ഥം എന്താണ്? ഇവിടെ പറയുന്ന യുക്തികളിലൂടെയുള്ള നിർണയമാണെങ്കിൽ ശരി, താൻ തന്നെയാണ് അന്യനും എന്ന തത്വത്തെ നിർണയിക്കുന്നതാണ് അനുഭവ ശബ്ദത്തിന്റെ അർത്ഥമെങ്കിൽ ശരി. മറിച്ച് എന്തെങ്കിലുമാണ് അവന്റെ ഭാവനയെങ്കിൽ അത് പരിശോധിക്കണം. മറിച്ച് എന്തെങ്കിലും ഒരു ഭാവന ഉണ്ടായിക്കഴിഞ്ഞാൽ അത് താത്കാലികമാണ്, നിലനിൽക്കുന്ന ഒന്നല്ല. നിങ്ങളങ്ങനെ ഭാവന ചെയ്താൽ ശരി, ഞാൻ തന്നെ സർവമെന്ന് ഭാവന ചെയ്താൽ ആ ഭാവന ചെയ്യുന്ന സമയത്ത് ആ ഭാവന നിലനിൽക്കും. അടുത്ത് തന്നെ വരും സംശയം, വരും വിപര്യങ്ങൾ, വരും ബോധഭാവന ഇല്ലായ്മ, വരും ഇതെല്ലാം തുടർന്ന് വരും. അങ്ങനെ ഒരു ഭാവനയെ മനസ്സിൽ നിലനിർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മനസ്സിൽ ഒരു ഭാവനകളും സായിയല്ല, അതുകൊണ്ട് ആ ഭാവനയും നിലനിർത്തത്തില്ല. മനസ്സിന്റെ സ്വഭാവമാണ്. എത്ര ബലം പ്രയോഗിച്ചാലും മനസ്സിൽ ഒരു ഭാവനയും സ്ഥായിയായി നിർത്താൻ പറ്റത്തില്ല. അങ്ങനെ നിർത്തണമെങ്കിൽ മനസ്സിന്റെ തന്നെ സ്വഭാവം മാറണം. മനസ്സ് പരിണാമിയാണ്, അതിന്റെ സ്വഭാവം പരിണമിക്കുക എന്നുള്ളതാണ്. പരിണമിക്കുന്ന മനസ്സിനെ എങ്ങനെയാണ് സ്ഥായിയായ ഒരു ഭാവനയും നിർത്താൻ പറ്റുന്നത്? ഒരിക്കലും സാധ്യമല്ല. എന്തുകൊണ്ട് സാധ്യമല്ല? ഒരിക്കലും വസ്തുവിന്റെ സ്വഭാവത്തെ മാറ്റാനും മറിക്കാനും ആർക്ക് സാധ്യമല്ല. അത് സൃഷ്ടിയുടെ സവിശേഷതയാണ്. അതിൽ കയറി കൈകാര്യം ചെയ്യാനൊന്നും ഒരുത്തിന് സാധ്യമല്ല. വസ്തു സ്വഭാവം എങ്ങനെയോ അങ്ങനെ തന്നെ ഇരിക്കും. ത്രിഗുണ പരിണാമമാണ് മനസ്സെങ്കിൽ മനസ്സ് പരിണമിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അതുകൊണ്ട് മനസ്സിനെ കുറിച്ച് പരാതി പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. സ്വഭാവമാണ്, സ്വഭാവത്തെ പരാതി പറഞ്ഞിട്ട് ആർക്കും ഒരു പ്രയോജനമില്ല. അത് അങ്ങനെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതാണ് ഭാവനയൊന്നും സ്ഥായിയല്ലാത്ത. പിന്നെ ചെന്ന് പറയുന്നു, സ്ഥായിയായ ഭാവനകളൊക്കെ ഉണ്ടെന്ന് അവകാശപ്പെടുന്നത് ആഗ്രഹചിന്തകളാണ്. മറ്റുള്ളവരിൽ നിന്ന് തന്നെ വ്യതിരിക്തനായി സ്വയം അറിയാനുള്ള സ്വയം അങ്ങനെ വെളിപ്പെടുത്താനുള്ള ആഗ്രഹം കൊണ്ട് മനുഷ്യൻ പറയുന്നു. ഒരേ സായിയായ ഒരേ ചിന്തയാണ്, ഒരിക്കലും സംഭവിക്കുന്ന കാര്യങ്ങളില്ല. ആർക്കും പ്രകൃതിയെ വെല്ലുവിളിക്കാൻ ആർക്കും കഴിയും. പ്രകൃതി അതിൻ്റെ വഴിക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. കാരണം അതിൻ്റെ കർത്തൃത്വം തന്നെയില്ല, സൃഷ്ടി കർത്തൃത്വം തന്നെയില്ല. അതാണ് അതിൻ്റെ ഭാഗമായിപ്പോയി. പിന്നെ എങ്ങനെ അതിൽ കയറി കൈകാര്യം ചെയ്യുന്നു? ഉണ്ട്. അത്തരമൊരു ഭാവനയെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. മറ്റു ഇവിടെ പറയുന്നത് ഒരു തത്വനിർണയത്തെ കുറിച്ചാണ്. ഈ ഭാവനത്തിൽ ഭാവനയ്ക്ക് വരുന്ന ദോഷം തത്വനിർണയത്തിന് വരത്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ സമാധാനം? തത്വനിർണയത്തെ സംബന്ധിച്ച് ആ ദോഷമുണ്ട്. ഭാവന മാറിപ്പോകും. നിർണയത്തിന് സംഭവിക്കേണ്ട എന്താണ് ബാധ? അത് സംഭവിക്കുന്നുണ്ട്. എങ്ങനെ? അതെല്ലാ കാര്യങ്ങൾക്കും ഇപ്പൊ ഇവിടെ മറുപടി പറയാൻ പ്രയാസം. ഇപ്പൊ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം വേറെയാണ്. അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നമുക്കിവിടെ ചർച്ച ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ബ്രഹ്മസൂത്രം, അതിലെ ചില വിഷയങ്ങളാണ്. ഇന്ന് വേറിട്ടുള്ള വിഷയങ്ങളിലേക്ക് നമുക്കിപ്പോൾ പോകാൻ പറ്റത്തില്ല. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ നമുക്ക് ഇപ്പം ചർച്ച ചെയ്യാൻ പറ്റും. ഈ വിഷയത്തിൽ നിന്നും മാറിപ്പോകും. തഥാ അന്യപ്രതിഷേധേപി അസതി വസ്തു വസ്തുന്തര വ്യാവർത്തതേരി പരിച്ഛേദേവ പ്രസജ്ജേത. അന്യപ്രതിഷേധം അതില്ലാതെ വന്നു കഴിഞ്ഞാൽ, എന്നുവെച്ചാൽ നേഹം നാനാസ്തകിഞ്ചന തുടങ്ങിയ പ്രതിഷേധങ്ങളില്ലാതെ വന്നു കഴിഞ്ഞാൽ വസ്തു വസ്തുന്തര അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. വസ്തു വസ്തുന്തരത്തിൽ നിന്ന് വ്യാവർത്തിക്കുന്നു. ഇനി പരിച്ഛേദേവാത്മന പ്രസജ്ജിത. അപ്പോൾ എല്ലാം അംഗീകരിക്കേണ്ടി വരും. സേതുവിനെ അംഗീകരിക്കുമ്പോൾ സേതുവിനപ്പുറം അംഗീകരിക്കേണ്ടി വരും. സേതു ശബ്ദം പ്രയോഗിച്ചല്ലോ. അപ്പോൾ പരിച്ഛേദം, പരിച്ഛേദ ബുദ്ധിയുണ്ടാകും. പക്ഷെ അതിനൂടെ വേണ്ടത് സർവഗതത്വ ബോധമാണ്. പരിച്ഛേദ ബുദ്ധിയെ നിരാകരിച്ചിട്ട് സർവഗതത്വ ബോധമാണ് വരേണ്ടത്. അതുകൊണ്ട് സർവഗതത്വം ച അസ്യ ആയാമ ശബ്ദാദിഭ്യോ അവിജ്ഞായത്തെ. ആയാമ ശബ്ദോ വ്യാപ്തിവചന ശബ്ദ. സർവഗതത്വം ച അസ്യ ആയാമ ശബ്ദാദിഭ്യോ. ആ പുസ്തകത്തിൽ എങ്ങനെയാണ്? ആ ഈ പുസ്തകത്തിൽ തെറ്റാണ്. എങ്ങനെ ആയുണ്ട്? എങ്ങനെ വന്നു എന്നുള്ളതാണ്. ഒരു തരത്തിലും അവിടെ വരാൻ പാടില്ല. അങ്ങനെ ഒരു പാഠവും വരാനേ പാടില്ല. പക്ഷെ നല്ല വ്യക്തമായി പ്രിന്റ് ചെയ്തിരിക്കുന്നു. ഞാനും അതിപ്പോഴാണ് ശ്രദ്ധിച്ചത്. സർവഗതത്വം ചസ്യ ആയാമ ശബ്ദാദിഭ്യോ വിജ്ഞായതേ. സർവകതത്വം എന്ന് പറയുന്നത് ആയാമ ശബ്ദാദികളെ കൊണ്ട് അതാ പറഞ്ഞു സർവകതത്വം അറിയേണ്ട ഒരു കാര്യമാണ്. സർവകതത്വം എന്ന് പറയുന്ന ഒരു വസ്തുസ്ഥിതിയാണ് നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും. പക്ഷെ ഇവിടെ പറയുന്നത് അറിയുന്നില്ല, അറിയേണ്ടതാണ്, അറിയണം, അറിവിനാണ് പ്രാധാന്യം. തത്വത്തിനേക്കാൾ പ്രാധാന്യം അറിവിനാണ്. കാരണം തത്വം അറിയുന്നവനെ സംബന്ധിച്ചും അറിയാത്തവനെ സംബന്ധിച്ചും ഒരുപോലെ ഒരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് വിശേഷത ഒന്നുമില്ല. അതിൻ്റെ വിശേഷത അറിയുമ്പോഴാണ്. ആയാമ ശബ്ദങ്ങളെ കൊണ്ടും മറ്റും അറിയുന്നതാണ്. ആയാമ ശബ്ദവും വ്യാപ്തിവചന ശബ്ദ. ആയാമ ശബ്ദം എന്ന് പറയുന്നത് വ്യാപ്തിവചന ശബ്ദമാണ്. വ്യാപ്തിയെക്കുറിച്ച് പറയുന്ന ശബ്ദമാണ്. വ്യാപകത്വം, സർവകത്വം അതിനെക്കുറിച്ച് പറയുന്ന ശബ്ദമാണ് ആയാമ ശബ്ദം. നീളം എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദമാണ്. ിത്യസർവഗതസ്ഥാണുരച്ചലോയം സനാതന ശ്രുതി സ്മൃതി ന്യായഗതത്വം ആത്മനോ അവബോധയന്തി. ആകാശം എത്രയുണ്ടോ താവാൻ ഈശോ അന്തർഹൃദയ ആകാശ, അത്രയുണ്ട് ഈ അന്തർഹൃദയ ആകാശം. ആശ ആകാശ സർവഗത ആകാശത്തെ പോലെ സർവവ്യാപിയാണ്, നിത്യമാണ്. ജായാൻ ദിവഹ, ദിലോകത്തെക്കാളും വലുതാണ്. ജായാൻ ആകാശ, ആകാശത്തെക്കാൾ വലുതാണ്. നിത്യ സർവഗതസ്ഥാണുരച്ചതോയം സനാതന. ഇതെല്ലാം നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തതാണ്. ഇത്യവമാദയോ ഹി ശ്രുതി സ്മൃതി ന്യായാഹ. ശ്രുതി സ്മൃതി ന്യായം, ശ്രുതിയും സ്മൃതിയും ന്യായവും എന്ന് പറയാം. അല്ലെങ്കിൽ ശ്രുതിയുടെ ന്യായങ്ങൾ, സ്മൃതിയുടെ ന്യായങ്ങൾ, അങ്ങനെ എടുക്കാം. സർവഗതത്വം ആത്മനോ ബുദ്ധി, ആത്മാ സർവഗതം ആണെന്നുള്ള കാര്യത്തെ ബോധിപ്പിക്കുന്നു. അതുകൊണ്ടും സർവഗതത്വം എന്നുള്ളതിനെ സിദ്ധാന്തിക്കുന്നത് കൊണ്ടും ഇവിടെ സത്വാദി ശബ്ദങ്ങൾ കേട്ടിട്ട് ബ്രഹ്മത്തിനപ്പുറം അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ആത്മാവിനപ്പുറം അങ്ങനെ ചിന്തിക്കേണ്ട, അത് സ്വരൂപമാണോ? അതിനെ ശ്രുതി അവബോധയന്തി, ബോധിപ്പിക്കുന്നു. ശ്രോതാവ് അതിനെ ബോധിക്കുന്നു. ഇതാണ് ഇനി അങ്ങനെ ഒരു ആശങ്ക വേണ്ട. ബ്രഹ്മ അതിരിക്തമായി എന്തെങ്കിലും ഉണ്ടോ? അതിനും വലുതായി അതിനവിടെ പ്രമാണങ്ങളെ ആശ്രയിച്ചിട്ട് ഭാഷ്യകാരൻ നിരാകരിച്ചു. യുക്തിയെയും ആശ്രയിച്ചിട്ട് ബ്രഹ്മത്തെ സർവവ്യാപി എന്ന് സ്വീകരിക്കുമ്പോൾ തന്നെ ബ്രഹ്മാതിരിക്തമായ സർവവും നിഷേധിക്കുന്നു. നേരിട്ട് നിഷേധിച്ചാലും നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ, പക്ഷെ ഇവിടെ നേരിട്ട് നിഷേധിക്കുന്നുണ്ട്. നേഹം നാനാസ്തി കിഞ്ചന എന്ന് നിഷേധിക്കുന്നു. അതുകൊണ്ടിവിടെ ആ വിഷയത്തെ വിസ്മരിക്കുന്നു. അടുത്ത് വരുന്നത് ഫലം അത ഉപപത്തേഹി, മൂന്നാം പാദത്തിലെ അവസാനത്തെ അധികരണമാണ്. മൂന്നാം അധ്യായത്തിലെ രണ്ടാം പാദത്തിലെ അവസാനത്തെ അധികരണം. തസ്യവ ബ്രഹ്മണോ വ്യാവഹാരിക്യാം ഈശിത വിഭാഗ വ്യവസ്ഥായാം അന്യ സ്വഭാവോ വർണ്ണിതേ. യേത് ഇഷ്ട അനിഷ്ട വ്യാമീശ്വരാലക്ഷണം കർമ്മഫലം സംസാരഗോചരം ത്രിവിധം പ്രസിദ്ധം ജന്തൂനാം കം ഇത് കർമ്മണോ ഭവതി അഹോസി ഈശ്വരാദിതി ഭവതി വിചാരണ. ഇവിടെ മറ്റൊരു വിഷയത്തിലേക്കാണ് വിചാരണ നടക്കുന്നത്. ഇവിടെ മുമ്പ് പറഞ്ഞു ബ്രഹ്മം സർവവ്യാപകമാണ്, അതിനപ്പുറമൊന്നുമില്ല. അങ്ങനെ പറയുന്നുണ്ടെങ്കിലും അതിനും വ്യാവഹാരികമായ വിഭാഗ വ്യവസ്ഥയുണ്ട്. ഒന്നീശിത്താവ്, ഒന്നീശിതവ്യൻ. ഈശിതാവ് ഈശ്വരൻ, ഈശിതവ്യൻ ജീവൻ. ഇത് വ്യാവഹാരികമായ ഒരു ഭേദമാണ്. അത് എത്രയോ തവണ ചർച്ച ചെയ്തതാണ്. ഇങ്ങനെ ഒരു വ്യാവഹാരികമായ വിഭാഗ വ്യവസ്ഥയുണ്ട്. അവിടെ വരുന്ന മറ്റൊരു പ്രശ്നം, ഇങ്ങനെ ഒരു വ്യവസ്ഥയെ സ്വീകരിച്ച് ജീവൻ പരൻ എന്നുള്ളൊരു ഭേദത്തെ സ്വീകരിക്കുമ്പോൾ കർമ്മഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. കർമ്മഫലം എങ്ങനെയുണ്ടാവും? കർമ്മം ഫലത്തെ കൊടുക്കുന്നതിന് കർമ്മം തന്നെ സക്ഷമമാണോ അതോ ഈശ്വരനും വേണോ? അതാണ് അവനൊരു ചിന്ത വരാനെന്താ കാരണം? ജൈമിനി പോലെയുള്ള ആചാര്യന്മാർ പറയുന്നു ഈശ്വരന്റെ ആവശ്യമില്ല, കർമ്മം തന്നെ ഫലത്തെ കൊടുക്കുള്ളൂ. കർമ്മം എങ്ങനെ ഫലത്തെ കൊടുക്കും? അതിൽ വരുന്ന ചോദ്യങ്ങൾക്കെല്ലാം അവർ സമാധാനം പറയുന്നു. അതുകൊണ്ടാണ് ഭാഷകാരൻ ഇവിടെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. വ്യാവഹാരികമായ ജീവ ഈശ്വര ഭേദത്തെ അംഗീകരിക്കുമ്പോൾ കർമ്മഫലം കർമ്മമാണോ നൽകുന്നത് അതോ ഈശ്വരനാണോ? സിദ്ധാന്തത്തിൽ പറയുന്നു ഈശ്വരനാണോ, അല്ല കേവലം കർമ്മത്തിന് കർമ്മഫലത്തെ നൽകാൻ ശേഷിയില്ല. അതാണ് അടുത്ത് വിചാരം ചെയ്യുന്നത്.